ശുഭനപ്പൂ കൊണ്ടു മൂടി എന്റെ തമ്പുരാറ്റി നിന്നെ ഉറക്കാം. ചുംബനപ്പൂ കൊണ്ടു മൂടി എന്റെ തമ്പുരാറ്റി നിന്നെ ഉറക്കാം. ഉമ്മതന്നുമ്മയാം കണ്ണുനീർ, ഉമ്മതന്നുമ്മയാം കണ്ണുനീറനുരാഗത്തെ നിന്നു ചൊല്ലി ഞാനൂട്ടാം, തേനെന്നു ചൊല്ലി ഞാനൂട്ടാം. ചുംബനപ്പൂ കൊണ്ടു മൂടി എന്റെ തമ്പുരാറ്റി നിന്നെ ഉറക്കാം. കാണുന്ന സ്വപ്നങ്ങൾ എല്ലാം ഫലിച്ചാൽ കാലത്തിൻ കൽപ്പനയ്ക്കെന്ത് മൂല്യം? കാണുന്ന സ്വപ്നങ്ങൾ എല്ലാം ഫലിച്ചാൽ കാലത്തിൻ കൽപ്പനയ്ക്കെന്ത് മൂല്യം? നമ്മുടെ ഭാഗനം എന്നും നിറഞ്ഞാൽ നാരായണനെന്തിൻ അമ്പലങ്ങൾ? നിടുവീർക്കും ഞാനിനി പൂമാലയാക്കും, ഗഗനങ്ങൾ പോലും പ്രാർത്ഥനയാക്കും, ഗഗനങ്ങൾ പോലും പ്രാർത്ഥനയാക്കും. ചുംബനപ്പൂ കൊണ്ടു മൂടി എന്റെ തമ്പുരാറ്റി നിന്നെ ഉറക്കാം. കത്തിയെരിയൂ നീ ഗ്രീഷ്മത്തിനക്കരെ, പൂക്കാലമുണ്ടായിരിക്കാം. കത്തിയെരിയൂ നീ ഗ്രീഷ്മത്തിനക്കരെ, പൂക്കാലമുണ്ടായിരിക്കാം. മങ്ങിയ നിന്നലം വീണ്ടും തെളിഞ്ഞതിൽ പൂർണ്ണബിംബം പതിനേക്കാം. അന്നോളം നീ എന്റെ മകളായിരിക്കും, അല്ലലറിയാത്ത കുഞ്ഞായിരിക്കും, അല്ലലറിയാത്ത കുഞ്ഞായിരിക്കും. ചുംബനപ്പൂ കൊണ്ടു മൂടി എന്റെ തമ്പുരാറ്റി. Let's go.